44 ദശകം. ഗൂഢം ശൗരിവചസ്സാൽ ചെയ്വാനായി നിഷ്ക്രിയന്നു സംസ്കാരം, അറിവോൻ ഹോരാസാരം മാമുനിഗർഗൻ ഭവൽഗൃഹം പുക്കാൻ, നന്ദനും ആനന്ദിതനായി വന്ദിച്ചാൻ പൂജ നൽകി ആ മുനിയെ, പുഞ്ചിരി പൂണ്ടുര ചെയ്താൻ നിൻ സംസ്കാരങ്ങൾ ചെയ്യുവാൻ സസുഖം. യാദവ ഗുരുവാം ഞാനിന്ന് അറിയരുത് ഇത് നൂനമേവനും ചൊന്നാൻ, ഗർഗൻ പുളകിതനായി ചൊന്നാൻ നാമം നിനക്കും അഗ്രജനും, എന്തു വിളിപ്പേനിവനെ പേരായിരമല്ല അനന്തമുള്ളവനെ. ഇങ്ങനെയോർത്താ ഗർഗനുരച്ചു തവ പേർ വെളിപ്പെടുത്താതെ, കൃഷി ധാതു നകാരത്താൽ സത്താനന്ദങ്ങൾ ചേർന്നവൻ നീയും, അഖമത് കരുഷിച്ചിടുവോൻ ആയി നീ കൃഷ്ണനെന്നു പേരായി. നാമം പിന്നെയും അരുളി ചെയ്തു നിൻ ജ്യേഷ്ഠനായ രാമനും, എന്നാൽ ജനകനൊടോതിയിൽ അതിമാനുഷൻ ഉണ്ണിയെന്ന പരമാർത്ഥം. സ്നേഹിപ്പോർക്കരുളൊന്നു നിന്ദനയൻ തുഷ്ടി മുക്തി ഇവ രണ്ടും, ദ്രോഹിച്ചാകിൽ നശിക്കും നിന്റെ മഹത്വം പറഞ്ഞു മുനിവര്യൻ. അസുരരെ വളരെ കൊല്ലും സജ്ജനൗഖത്തിനു നൽകും അമലപദം, പാരിതിൽ വിമല യശസ്സും ചേരും ഭവതി ഈശ്വരത്വം ഋഷിയോതി. അഖില വ്യസനങ്ങളെയും താണ്ടാം ഇവനാൽ ഉറച്ചിരുന്നോളൂ, ഹരിയാണിവനെന്നോതാതിങ്ങനെ നിന്നെ പുകഴ്ത്തി മുനിവര്യൻ. ഗർഗൻ ഭോഗ അമന്തം നന്ദാദികൾ ഗോപർ നിന്നലാളിച്ചാർ, കരുണയുടെ എൻ്റെ ഗതൗഖം കളയുക ഹേ ശ്രീ മരുൽപുരാധീശാ.